പതിനാലാം ദശകം. തവ പാദയുഗം സ്മരിച്ചുവാഴും മനു പങ്കേരുക സംഭവന്റെ പുത്രൻ തടവറ്റു ഭവൽക്കഥാരുഗാനം തരസാ ചെയ്തു സുഖിച്ചു നാൾ കഴിച്ചാൻ വിധിതൻ മിഴിയിങ്കൽ നിന്നുദിച്ചാൻ മുദിതൻ കർദമനാം പ്രജാതിനാഥൻ പതിനായിരമാണ്ടു സേവ ചെയ്തു ഭഗവൻ നിന്നെ അജന്റയാജ്ഞയാലേ ഗരുഡോപരി കാളമേഘവർണ്ണൻ കരതാരിൽ കളിയായെടുത്തു വൽപ്പം നറുപുഞ്ചിരി പൂണ്ടു നീയടഞ്ഞു വളരെ ഭാഗ്യമിടുന്ന കർദമെങ്കിൽ പുളകത്തൊടു വാഴ്ത്തു ഓരവനായ വരമേകി മനുപുത്രിയായ പത്നി നവനന്ദിനിമാർ സ്വജന്മമാകും കപിലൻ സൽഗതി പിന്നെ നീ മറഞ്ഞാൻ മനുവും ശതരൂപയായ പത്നീ സഹിതം നന്ദിനി ദേവഹൂതിയൊത്തും തവ വാക്സുത നാരദൻ ശ്രവിച്ചിട്ട് അരുളിക്കേട്ടിക കർദ്ദമെങ്കലെത്തി മനു നൽകിയ ദേവഹൂതിയാകും തരുണീരത്നവുമൊത്തു കർദ്ദമെന്താൻ തവ ഭക്തിവിടാതെ തുഷ്ടനായി ദൃഢ ശുശ്രൂഷയിൽ അംബുജാക്ഷിയെങ്കിൽ ഭവദർശന വൈഭവത്തിനാലേ ദൈതാകാംക്ഷിത മാം വിമാനമേറി വിളയാടി വിയത്തിൽ ദേവകൂതി വനിതായുക്തനവൻ നവത്വമൂടേ ശതപരിഷമതീതമായി ലഭിച്ചാനവനും സുന്ദരകന്യകാവനത്തെ വനയാത്രയിലായി കാംക്ഷ കാന്താപരിതുഷ്ടിക്കു വസിച്ചു നീ പിറക്കാൻ നിജഭർത്തൃഗിതേന നിന്നയോർത്തിട്ടവളും വാണിതു ദേവ ദേവഹൂതി കപിലാഖ്യ ഭവാൻ ജനത്തിനെല്ലാം ഗുരുവായി വന്നു പിറന്നു തത്വമേകാൻ സസുഖം വനമേറി കർദമൻ നീ ജനനിക്കും ഗുരുവായി സുശിക്ഷയേകി കപിലാത്മക വേഗമെൻ്റെ രോഗം പ്രശമിപ്പിക്കുക വായുമന്ദിരേശ.